പാടാം ഹല്ലേലൂയ പാടാം, തിരുസ്തോത്രം പാടി പോകാം, അങ്ങ് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ കാണാൻ പോകാം, പാടിപ്പോകാം, ദൈവപുത്രന് കാഴ്ചകൾ വച്ചു നമിച്ചിങ്ങ് പോരാം, മോക്ഷം നേടാം. പാടാം ഹല്ലേലൂയ പാടാം, തിരുസ്തോത്രം പാടി പോകാം, അങ്ങ് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ കാണാൻ പോകാം, പാടിപ്പോകാം, ദൈവപുത്രന് കാഴ്ചകൾ വച്ചു നമിച്ചിങ്ങ് പോരാം, മോക്ഷം നേടാം. പാപിക്ക് മോചനമേകാം, പാപങ്ങൾ പേറുവാനായി പാരിതിൽ വന്നു പൊന്നുണ്ണി. ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹല്ലേലൂയ പാടി വാഴ്ത്തിയിടാം, വാഴ്ത്തിയിടാം, സ്തോത്രം ചൊല്ലി വാഴ്ത്തി പാടിയിടാം, പാടിയിടാം. പാടാം ഹല്ലേലൂയ പാടാം, തിരുസ്തോത്രം പാടി പോകാം, അങ്ങ് കാലിത്തൊഴുത്തിനെ ഉണ്ണിയെ കാണാൻ പോകാം, പാടിപ്പോകാം, ദൈവപുത്രന് കാഴ്ചകൾ വച്ചു നമിച്ചിങ്ങ് പോരാം, മോക്ഷം നേടാം. കാഴ്ചകൾ വെച്ചു മടങ്ങി. നീ ആണൻ സർവസ്വവും, നീ ആണൻ ആനന്ദവും, നീ ആണൻ സർവസ്വവും, നീ ആണൻ ആനന്ദവും, കുളിരുളിൽ ദീപം നീയല്ലേ. ഹല്ലേലൂയ പാടി വാഴ്ത്തിയിടാം, വാഴ്ത്തിയിടാം, സ്തോത്രം ചൊല്ലി വാഴ്ത്തി പാടിയിടാം, പാടിയിടാം. പാടാം ഹല്ലേലൂയ പാടാം, തിരുസ്തോത്രം പാടി പോകാം, അങ്ങ് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ കാണാൻ പോകാം, പാടിപ്പോകാം, ദൈവപുത്രന് കാഴ്ചകൾ വച്ചു നമിച്ചിങ്ങ് പോരാം, മോക്ഷം നേടാം. പ്രകാശമായി നിത്യം നയിക്കുവാൻ നിത്യനായി വന്നു ഈശു. സ്തോത്രം പാടി പോകാം, അങ്ങ് കാലിത്തൊഴുത്തിനെ ഉണ്ണിയെ കാണാൻ പോകാം, പാടിപ്പോകാം, ദൈവപുത്രന് കാഴ്ചകൾ വെച്ചു നമിച്ചിങ്ങ് പോരാം, മോക്ഷം നേടാം. പാപിക്ക് മോചനമേകാം, പാപങ്ങൾ പേറുവാനായി പാരിതിൽ വന്നു പൊന്നുണ്ണി. ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹല്ലേലൂയ പാടി വാഴ്ത്തിയിടാം, വാഴ്ത്തിയിടാം,